ഹ്രീലജ്ജായ ഇത് നമുക്ക് ഹൂ ദാന ദാനയോ അവിടെ അതിന് വിശേഷ സൂത്രമാണ്. ആ സൂത്രം ഇവിടെയും വരും. പിന്നെ ഭി ഭയേ, അതിന് ഭിയോ അന്യദർശ്യം, അതുകൂടെ വരുന്നില്ല. ബാക്കിയെല്ലാം ഒരുപോലെ. ഹ്രീ തിപ്പ് ശപ്പ് ലുക്ക് ഹ്രീ ലുക്ക് ശ്ലവ് ശ്ലു ലുക്കല്ല ശ്ലു എന്ന് വരുന്നു. ശ്ലവ് ശ്ലവ് ദത്വം വരുന്നു. അഭ്യാസകാര്യം വന്നാൽ എന്തൊരു പോസ്റ്റു അഭ്യാസ ചർച്ച പ്രസ്വം ജി ഹ്രീ തി ഗുണം ജിഹ്രേതി ജിഹ്രീ തഹ ജിഹ്രീ അതഭ്യസ്താത് പിന്നെ യങ് ആചിഷനുദ്ധാത് ബുർവാൻ ഏരനേകാച്ചോ ഉള്ളതുകൊണ്ട് അനേകാച്ചായതുകൊണ്ട് എണ്ണു വരണ്ടേ? ആ ഇല്ല, സംയോഗപൂർവസ്യ എന്ന് പറഞ്ഞിരിക്കുന്നു, അത് പ്രവർത്തിക്കുന്നു. സംയോഗം പൂർവത്തിയുന്നു എണ്ണു വരുന്നു. ജിഹ്രിയതുഹു ജിഹ്രേഷി പഴയത് വരുന്നു. ജിഹ്രീധ ജിഹ്രീധ ജിഹ്രേമി ജിഹ്രീവഹ ജിഹ്രീമി. എട്ടിൽ വരുമ്പോൾ ഹ്രീ ദിത്വം ഹ്രീ ഹ്രീ അഭ്യാസകാര്യം ജിഹ്രീ നല്ലെന്നുള്ളടത്ത് അതത് വരാത്ത പക്ഷം അച്ചോദ്യ വൃത്തി വന്നിട്ട് എന്ത് വരുന്നു? ജിഹ്രായ ജിഹ്രി അതസ് എന്നുള്ളടത്ത് ജിഹ്രിയ തുഹു ജിഹ്രിയുസ് എന്നുള്ളടത്ത് ജിഹ്രിയുഹു ദല്ലു വരുമ്പം എട്ട് ജിഹ്രി എന്നാണോ ജിഹ്രൈവ അടുത്ത് ജിഹ്ര ഇധ ജിഹ്രേധ ജിഹ്രിയതുഹു ജിഹ്രിയ ജിഹ്രായ ജിഹ്രയ ജിഹ്രീവ ജിഹ്രീമ എന്ന് പറയുന്നു. പിന്നെ മറ്റേ രൂപത്തിന് വ്യത്യാസമുണ്ട്. വിഭയാം ചകാര എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്തുവരും? ജിഹ്രിയാം എന്നിടത്ത് എന്തുവരുന്നു? ജിഹ്രയാം ചകാര ജിഹ്രയാം ബഭൂവ ജിഹ്രയാം. ലുട്ടിൽ വരുമ്പോൾ എന്തുവരുന്നു? ഹ്രീ താന്നിരിക്കുന്നിടത്ത് ഗുണം, ഹ്രേ താന്നെടുത്തിട്ട് ഹ്രേതാ ഹ്രേതാരഹ ഹ്രേതാസി ഹ്രേതാസ്തഹ ഹ്രേതാസ്ത ഹ്രേതാസ്മി ഹ്രേതാസ്വഹ ഹ്രേതാസ് ഹ്രേഷ്യതി എന്നുള്ളത് ഹ്രേഷ്യതി ഹ്രേഷ്യതി ഹ്രേഷ്യസി ഹ്രേഷ്യാമി ഹ്രേഷ്യാവഹ ഹ്രേഷ്യാമി. പിന്നെ നോട്ടില് പോയത് പോലെ തന്നെ ലെട്ടറി വാങ്ങി പിന്നെ ലോട്ടലെന്ന് പറയാൻ ഒന്നുമില്ല. ജിഹ്രേതു ജിഹ്രീതാദ് ജിഹ്രീതാം എന്തുവരുന്നു? യങ് പിന്നെ അതഭ്യസ്ഥ ജിഹ്രിയതു ജിഹ്രീ ഹി സർഹ്യപിച്ച വേറൊന്നും വരുന്നില്ല. ഉജ്ജൽവ്യഹൃതി വരുന്നില്ല എന്തുകൊണ്ട്? ജലെന്ന് പറഞ്ഞു ജിഹ്രീഹി ജിഹ്രീതാദ് ജിഹ്രീതം ജിഹ്രീത ജിഹ്രി ആനി എന്നിടത്ത് ഗുണം വന്നു. ജിഹ്രയാനി ജിഹ്രയാവ ജിഹ്രയാനി എന്നിടത്ത് നത്വം വന്നു. ജിഹ്രയാണി ജിഹ്രയാവ ജിഹ്രമാണി മുമ്പ് അറിയാമെന്നുള്ളവർക്ക് വളരെ സിമ്പിളാണ്. ആ ജി ഹ്രേ തീ ഇതസ്യകാരം പോയി കഴിഞ്ഞാൽ അജിഹ്രേത് ഗുണം വന്നു. അജിഹ്രേത് അജിഹ്രീതാം അവിടെ സൂത്രം വരുന്നു. സുജഭ്യസ്ത വിധിഭ്യസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോരും ജൂസിച്ച ഗുണം വന്നിട്ട് ജിഹ്രി എന്നാണ്. ജിഹ്രയുഹു ഹ്രിയല്ല ഇയങ്ങുമല്ല, അതുകൊണ്ട് എന്ത് വരുന്നു? ജിഹ്രയുഹു ജിഹ്രയുഹു ജുസിച്ച ഗുണം വരുന്നു. സുജഭ്യസ്ത വിധിഭ്യസ്ഥ ജുസും വരുന്നു. വെച്ച് ഗുണം വന്ന് ജിഹ്രേ സകാരത്തിന്റെ വിശ്രമം ആ ജിഹ്രേഹേ ആ വിട്ടുപോയ ആയി പോയി ആ ജി അജിഹ്രേഹേ അജി ഹ്രീതം അജിഹ്രീത ആ ജി അവിടെ എന്ത് വരുന്നു? അജിഹ്രയം അജിഹ്രീവ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ രൂപങ്ങൾ അജിഹ്രി താം അജിഹ്രി അജി ഹ്രയുഹു അജിഹ്രേഹേ അജിഹ്രീതം അജിഹ്രീത അജിഹ്രയം അജിഹ്രീവ അജിഹ്രീവ ഇതിനെങ്കിലും വരുമ്പോ ശ്ലവ് വരുന്നു, ഇതത്വം കാര്യങ്ങളെല്ലാം വരുന്നു. ജിഹ്രിയാത് ജിഹ്രിയ ഗുണം വരുന്നില്ല, ഇയങ്ങ് വരുന്നില്ല. ജിഹ്രിയാത് ജിഹ്രിയാതാം ജിഹ്രിയുഹു ജുസ് വന്നു. പിന്നെ എന്ത് വരുന്നു? ജിഹ്രിയാഹ ജിഹ്രിയാസ്തം ജിഹ്രിയാ ജിഹ്രിയാതം ആശയങ്ങൾ വരുമ്പോ ഹ്രീയാത് സകാരം പോയി. ഹ്രിയാത് ഹ്രിയാസ്ഥാം ഹ്രിയാസു ഹ്രിയാഹ ഹ്രിയാസ്ഥാം ഹ്രിയാസം ഹ്രിയാസു അഹ്രീസിച്ച് ഈട്ടുത്ത ഏ സൂത്രം വരുന്നു? സുജിവൃതി പരസ്യതേഷു ഹ്രീയുടെ ഐകാരത്തിന് ആയി വന്നു. അഹ്രൈ പാലനപൂർണയോ ധാരണ ഉപയോഗിക്കുന്ന പലതരത്തിൽ പൂരണം എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഉപയോഗിക്കുന്നതാണ്. പാലിക്കുക നിറയ്ക്കുക പൂരിപ്പിക്കുക പൃ തിപ്പ് ശപ്പ് ജ്യോത്യാദിഭ്യ ശ്ലു ശ്ലവ് ദത്വം അർത്ഥിപ്പ് പ്രത്യവസ്ഥ പൃ പൃ തീർന്നിരിക്കുമ്പം പൃ ധാതുവിന് പ്രത്യേകിച്ചൊരു സൂത്രം, അതുകൊണ്ട് അത് വരും, ബാക്കിയൊന്നും നോക്കണ്ട. പൃ പൃ അർത്ഥിപ്പിപ്രത്യവസ്ഥ അഭ്യാസസ്യ വികാരോ അന്താദേശസ്യ പിപർത്തി അഭ്യാസത്തിന് ഇകാര അന്താദേശമായി വരുന്നു. വികാരത്തിന്റെ സന്നിധികാരം വന്നാൽ എന്തുവരും? ഇരുവരും. ഇപ്പൊ അഭ്യാസത്തിലെ പെറു എന്ന് പറയുന്നത് എന്താവും? എന്തുവരുന്നു? അതിശേഷമെല്ലാം വന്നു. സർവദാതാവിന്റെ ഗുണം ഉടൻ്റെ വ്രഹ പിപർത്തി. കരിച വരത്തില്ലേ, രേപത്തിന് വിസർഗം വരത്തില്ലേ, കരിരുന്നാലും പോരെ. എന്താണ് എന്റെ വൃത്തി പറഞ്ഞിരിക്കുന്നത്? ഹരി അവസാനിച്ച, ഹരി അവസാനിച്ച പദാന്തസ്യ. ഇവിടെ പദാന്തം ഉണ്ടോ? ഇല്ല, പദാന്തമല്ല. കരവത് പരത്തിലുണ്ടായാൽ പോരാ, പിന്നെ എന്തായിരിക്കണം? പദാന്തം. അതാ വൃത്തി അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നു. പദാന്തരേവസ്യ വിസർഗം പിപർത്തി. അടുത്ത പ്ര, തസ് ജുഹോത്യാദിഭ്യ ശ്രൂ ശ്രൗ ദിത്തു. അഭ്യാസത്തിൽ എന്ത് വരുന്നു? അർത്ഥി പിപർത്യോസ്റ്റ ഇത്തു ലബരം ഫലാദിശേഷം പി പ്ര തസ് പറയുന്നു. ഉദ്ദോഷ്ട്യപൂർവസ്യ അംഗാവയവ ഓഷ്ട്യപൂർവ യഋത് തദന്തസ്യ അംഗസ്യ ഉത്തസ്യ. അംഗ അവയവോ ഓഷ്ട്യപൂർവോ യഋത്. ഇവിടെ പി പ്ര എന്നിരിക്കുന്നു. ഇവിടുത്തെ അറിനെ വിശേഷിപ്പിക്കുകയാണ്. അത് അംഗ അവയവമായിരിക്കണം. അംഗത്തിന്റെ അവയവമാണോ? ആണോ? അംഗത്തിന്റെ അവയവമാണ്. ഓഷ്ട്യം പൂർവത്തിലുണ്ടായിരിക്കുന്നു. ഉണ്ടോ? പൂർവത്തിൽ എന്തായിരിക്കുന്നു? പൊതുവത്മാനിയാനാം ഓഷ്ട്യം. അപ്പോൾ അംഗത്തിന്റെ അവയവത്തിലുണ്ട്, പൂർവത്തില് ഓഷ്ട്യമുണ്ട്. അപ്പോ എന്താ വരുന്നു? ഉത്ത് വന്നു. പറയുന്ന ഉത്ത് വന്നാ എന്ത് വരും? പുരണ്ട് വരാം. അപ്പൊ ഇറുത്ത് തദന്തസ്യ അംഗസ്യ, തദന്തമായ അംഗത്തിന് ഉത്തം വിധിച്ചായ സൂത്രം വരുന്നു അലോന്ദ്യസ്യ. പി പ്ര എന്നിടത്ത് ഋന് എന്ത് വന്നു? ഉത്തം വന്ന് രവരം വന്ന് പി പൂര് തസ്പിപുർത്ത ഉത്തസ്യ. അപ്പം വരുന്നു അടുത്ത സൂത്രം ഹലിച്ച രേഭവാന്തസ്യ ധാതുരൂപതായുഗോ ദീർഘോ ഹലി. രേഭാന്തം അല്ലെങ്കിൽ വാന്തമായ ധാതുവിന്റെ ഉപതായായ ഇക്കിന് ദീർഘം വരും ഹല്ല് പരമത്തിനാണ്. ഇവിടെ പീപ്പുരന്നിരിക്കുന്നു. ഇവിടെ വാന്തമായതല്ല, രേഭാന്തമായ ധാതു പീപ്പുര്. അതിന്റെ ഉപതമായ ഇക്കെന്ന് പറയുന്നത് ഉക്കാരം. അതിന് ദീർഘം ഇരിക്കുന്നു. ഏ സൂത്രം വരുന്നു ദീർഘം വിധിച്ച? ആനയന്തരം ഊ വന്നു. പിപൂർത്തഹ പിപൂർത്തഹ. അടുത്ത് പ്ര ജി ജ്യോത്യാദിഭ്യ ശ്രോ ശ്ലൗ ദിത്വം വന്നു. ദിത്വം വന്നു കഴിഞ്ഞാൽ പ്ര ഒരു അഭ്യാസത്തിൽ എന്ത് വരുന്നു? അർത്ഥിപൂർത്തിയുടെ വൃത്തിയിൽ എന്താ പറയുന്നു? അഭ്യാസ സ്വീകാരം അന്താദേശസ്യ. അഭ്യാസത്തിന് ഇകാരം വരും, അത് അന്താദേശം ഒന്നാണ്. അഭ്യാസത്തിന് വിധിച്ച ഇകാരം അന്താദേശമാണെങ്കിൽ ഏത് സൂത്രം പ്രവർത്തിക്കണം? അലോന്ദ്യസ്യ. പക്ഷെ ഇവിടെ അലോന്ദ്യസ്യക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ്? മുമ്പ് പഠിച്ചാണ്. നാനർത്ഥകേ അലോന്തി വിധി, നാനർത്ഥകേ അനർത്ഥകത്തിൽ അലോന്തി വിധി വരാൻ പാടില്ല. അപ്പൊ അനർത്ഥകം എന്താണോ അതും പഠിച്ചാണ്. എന്താണ് സമുദായം? അർത്ഥവാൻ ഏകദേശം അനർത്ഥ. ഇവിടെ പൃ പൃ എന്നിരിക്കുമ്പം സമുദായം അർത്ഥവത്താണ്. അതിന്റെ ഏകദേശമായിരിക്കുന്ന പൃ അനർത്ഥകമാണ്. അനർത്ഥകത്തിൽ അലോ ഇന്ത്യ വിധി വരാൻ പാടില്ല. പക്ഷെ ഇവിടെ വരുന്നു. എന്തുകൊണ്ട്? അന്താദേശമായി അഭ്യാസത്തിന് വിധിച്ചു കഴിഞ്ഞാൽ അന്താദേശമാണെങ്കിൽ അലവന്തിസ്യ വരണം. അന്താദേശം ഉണ്ടെങ്കിൽ മുഴുവനും വരും. പക്ഷെ ഇവിടെ അലവന്തിസ്യ പ്രകാരം അന്താദേശം വന്നു, പക്ഷെ വരാൻ പാടില്ല. നാനർത്ഥകേ അലോവിന്ദ്യ വിധി എന്ന് പറയും. നമ്മൾ എവിടെയാ പഠിച്ചത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആ സൂത്രം ഹലിലോപഹ. ഹലിലോപ പ്രകാരം ഈ തമ്മിൽ ഇത് ലോപിച്ചു പോകുന്നു. ഇതിന് ലോകം വിധിച്ചു കഴിഞ്ഞാൽ ഇതഹ പൂർവത്തിൽ നിന്ന് വരുന്നുണ്ട്. ഷഷ്ടി എന്തോണ അലോന്ത്യസ്യ വരും. അലോന്ത്യസ്യ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ദകാരത്തിന് ലോകം വരും. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ മുഴുവൻ ലോകം വരുന്നു. എന്തുകൊണ്ട് മുഴുവനും വന്നു? പറഞ്ഞു നാ അനർത്ഥകേ അലോ ഇന്ത്യ വിധി. ഇതം എന്ന് പറയുന്നതിന് ഇത്ത് ഏകദേശമാണ്, അത് അനർത്ഥകമാണ്. അതുകൊണ്ട് അവിടെ അലോന്തി വിധി വരത്തില്ല. സമുദായോ അർത്ഥവാൻ, ഇതം അർത്ഥവാനാണ്. ഏകദേശം അർത്ഥം ഇത് അനർത്ഥകമാണ്. അപ്പൊ അവിടെ അലോന്തി വരാത്തത് കൊണ്ട് ഇദ്ദിന് വിധിച്ച ലോക സർവാദേശമായി ഇദ് പോയി ശേഷിച്ചിരിക്കുന്നത് ആ. അതിന് സുവിച ദീർഘം വന്നിട്ട് ആഭ്യാം എന്ന് പറഞ്ഞു മുമ്പ് പഠിച്ചാണ്. അതുപോലെ ഇവിടെയും പൃ എന്ന് പറയുന്നത് ഏകദേശമാണ്. നാ അനർത്ഥകേ അലോന്തി വിധി എന്ന നിയമം വന്നു കഴിഞ്ഞാൽ ഇവിടെ അലോന്തി വിധി വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പൃന്റെ ഋകാരത്തിന് ഇത്തും വരാൻ പാടില്ല. പിന്നെയോ പൃ പോയിട്ട് അവിടെ എന്ത് വരണം? ഇകാരം വരണം. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല സംഭവിച്ചത്. അഭ്യാസത്തിലെ പൃന്റെ ഋകാരത്തിന് ഇകാരം വന്നു. എന്തുകൊണ്ടെന്നാണ് ചോദ്യം. അനഭ്യാസ വികാരേ എന്ന് പറഞ്ഞതുകൊണ്ട്. നാലടത്തേക്ക് അലോവിന്ദ് വിധി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഈ നിയമം അഭ്യാസ വികാരത്തിൽ വരില്ല. അഭ്യാസ രൂപത്തിലുള്ള വികാരം ഇവിടെ ഏതാണ്? പൂർവോ അഭ്യാസ. അഭ്യാസത്തിൽ നാ അനർത്ഥക അലോവിന്ദ് വിധി എന്ന് പറയുന്ന വരത്തില്ല. എന്നുവെച്ചാൽ നിഷേധം വരത്തില്ല. എന്ത് നിഷേധം വരത്തില്ല? അലോന്തി വിധിയെ നിഷേധിക്കാൻ കഴിയത്തില്ല അനർത്ഥകത്തിൽ. എന്നുവെച്ചാൽ എന്തുവരാ? അലോന്തി വിധി അനഭ്യാസ വികാരം ഒഴികെ ഉള്ളിടത്തെ ഉള്ളൂ ആ നിയമം. അഭ്യാസ വികാരത്തിൽ വരുമ്പോൾ എന്തോരും നാ അനർത്ഥക അലോന്തി വിധി അനർത്ഥകത്തിൽ അലോന്തി വിധി വരില്ല എന്ന് പറയുന്നത് ഇവിടെ ബാധകമല്ല. ഇവിടെ അലോന്തി വിധി വരും. അവിടെ അനഭ്യാസ വികാരം എന്നുള്ളത് ഭാവിയിൽ വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞു. അതിപ്പോ ഇവിടെ വന്നു. അലോവിന്ദ്യ വിധിയെ നിഷേധിക്കുന്നത് അഭ്യാസ വികാരം ഒഴികെ ഉള്ളിടത്താണ്. ഇതം എന്നുള്ളത് അവിടെ ഇതാണ്, അഭ്യാസ വികാരമല്ല. അപ്പോ നാ അനർത്ഥകേ അലോവിന്ദ്യ വിധി, അവിടെ അലോവിന്ദ്യ വിധി വരത്തില്ല. എന്നുവെച്ചാൽ മുഴുവൻ ലോപിച്ചു. ഇവിടെ അലോവിന്ദ്യ വിധി വരും. അഭ്യാസ വികാരമായതുകൊണ്ട് അന്തിമമായ ഇരു വന്നിട്ട് പി പി അല്ലാതെ ശേഷ പി പൃ ജി പൃ എന്നുള്ളിടത്ത് എന്തുവരും? ഉദ്വോഷ്ടി പുറസ് ഉത്തു വരും, ഡബരം വരും. പി പുര് ജിക്ക് എന്ത് വരുന്നു? അതഭ്യസ്ത പുര് ആതി പിപ്പൂരാതി പിപ്പൂരാതി എന്ന് വരുന്നു. ഹലിച്ച ദീർഘം വരുന്നില്ല, എന്തുകൊണ്ട്? ഇവിടെ ആയാണ് തരത്തിലിരിക്കുന്ന ഹല്ലില്ല. തിപ്പൂരാത്തി എന്ന് വരുന്നു. പിപർത്തി പിപൂർത്ത പിപൂന്ന് ദീർഘം വരത്തില്ല, പിന്നെയോ പിപൂരാത്തി ഹലിച്ച വരുന്നില്ല. ഉദോഷ്ടിപൂർവസ്യെന്ന് പറയുന്നത് എവിടെയൊക്കെ വരും? ഇവിടെ എല്ലായിടത്തും വന്നു, വന്ന സ്ഥലത്ത്. അർത്ഥിവിവർത്തി വെച്ചാണെങ്കിലോ അത് എല്ലായിടത്തും വന്നു. ഹലിച്ചെന്ന് പറയുന്നതോ ഒരിടത്തെ വന്നു. മനസ്സിലായാലും മുമ്പോട്ട് പോയാൽ മനസ്സിലാകത്തുള്ളൂ. അടുത്തെന്ത് വരുന്നു? പ്രതിൽ ജുഹത്തെ അതിപ്പശ്ലു ശ്ലൗ ദിത്വം ഇത്ത് രപരം ഫലാതിശേഷം പി പ്ര സി ഉദ്ദോഷ്ടിപൂർവസ്യ എന്താ വരാത്ത? ആ ഗുണംപരമായോണ്ട് അതിനെ ബാധിക്കും. പി പൂ പ്ര സിന്നിരിക്കുന്ന ഗുണം വന്നിട്ട് പി പാര് സി പിപർഷി. ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിലാണ് വരുന്ന രൂപങ്ങൾ. പിപർഷി എന്ന് പറയുന്നു. ഉദ്ദോഷ്ടി ഉർവശി വരത്തില്ല ഇവിടെ. പരമായോണ്ട് ഗുണം അതിനെ ബാധിക്കും. അതുകൊണ്ട് പിപർഷി. അവിടെ എന്ത് വരുന്നു? എന്തായിരുന്നു? അത്തിപ്പിവർത്തി വെച്ച് ആദ്യമേ വന്നു പി പ്ര. അടുത്ത് ഉദ്ദോഷ്ടപൂർവസ്യ പിപൂർദ്ധ പിപൂർദ്ധ. അവിടെയും ഉദ്ദോഷ്ടപൂർവസ്യ ഫലിച്ച പീപ്പറ് പരത്തിൽ എന്ത് വരുന്നു? അവിടെ എന്ത് വരുന്നു? ഉത്തമക്ഷേമനത്തില് എന്താ വരുന്നത്? മിപ്പ് വരുമ്പോ എന്ത് വരുന്നു? ഗുണം വരുന്നു. പിത്തായോണ്ട് ബാക്കിയെല്ലാം ബാധിച്ചിട്ട് ഗുണം വരും. ഇപ്പൊ പീപ്പറ് പീപ്പർ മീ. അടുത്ത് പി പ്ര വമ രണ്ടിടത്തും എന്തോരും ഉദോഷ്ടിപൂർവസ്യ ഫലിച്ച പിപൂർവ പിപൂർവ. എങ്ങനെയായി രൂപങ്ങൾ? പിപർത്തി പിപൂർത്ത പിപുരതി. പിപരതിയാണോ പിപുരതിയാണോ? അതുകൊണ്ട് പിപുരതി ഒന്ന് പിപർഷി പിപൂർദ്ധ പിപർമി പിപൂർവ പിപൂർവ. അടുത്ത് പൃ ലെട്ടിൽ ദിത്വം പൃ പൃ അവിടെ അർത്ഥി പ്രത്യസ്ഥ വരൂ. അവിടെ ശ്ലൂ എന്ന് പറഞ്ഞു ശ്രൗലെ വരത്തും അങ്ങോട്ട് നോക്കണ്ട. പിന്നെ പൃ എന്നിവിടുത്തെ എന്തോരും ഹ്രസ്വം പുരത്ത് രവരം ഫലാതിശേഷം പ പൃ നല്ലെന്നിടത്ത് അച്ചുപടുത്തി രവരം പപാര പപാര ാണ് പാരയുണ്ടാവും പാര പൃ പൃ ഇവിടെയും പൃ അവിടെയും പൃ രണ്ടിടത്തും പൃ അഭ്യാസത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം വരും. എന്താണ് പുരത്ത് ഒരവനാലാശേഷം അതുസ് അഭ്യാസത്തിലെ കാര്യമില്ല വന്നു കഴിഞ്ഞാൽ പ പൃ അതുസ് പൃ അതുസ് ശ്ര ദൃ പ്രാം ഹ്രസ്വ വാ ഏഷാ നടി ഹ്രസ്വ വാസ്യ ശ്ര ഹിംസായ ദൃ വിദാരണ പൃ പാലനപൂർണയോ മൂന്ന് ധാതുക്കൾ ഇതിനെല്ലാം ലിട്ട് വരവരിക്കുമ്പോൾ വികല്പമായിട്ട് ഹ്രസ്വം വരും. ഹർസ്വം വന്നു കഴിഞ്ഞാൽ ഹർസ്വം വന്നു കഴിഞ്ഞു ഹ്രസ്വവിധി സാമർത്ഥ്യാതി ഇനി ഒന്നും വരത്തില്ല. പിന്നെ എന്തോരും മികവണച്ചി എണ്ണവരും പപ്രതുഹ് ഹ്രസ്വം വിധിച്ചുകൊണ്ട് ഒന്നും വരുന്നില്ല. ഇനി ഇത് വരാത്ത പക്ഷത്തിൽ പൃ അത് സന്ദിരിക്കുന്നു വാ എന്ന് പറഞ്ഞുകൊണ്ട് ഹ്രസ്വം വരാത്ത പക്ഷമുണ്ടല്ലോ. ദിത്വം വന്നു അഭ്യാസകാര്യം പ പൃ അതുസ് വരുന്നു ഋച്ഛതി ഋതാം ഇവിടെ ഋച്ഛതി ഋതാം എന്ന് പറയുന്നിടത്ത് ഒരു ഋയുടെ പ്രശ്ലേഷം ചെയ്തിരിക്കുകയാണ്. പ്രശ്ലിഷ്ട നിർദ്ദേശം എന്ന് പറയും ആണ് വൃത്തി പറഞ്ഞിരിക്കുന്നത്. തൗതാതിക ഋച്ഛേ തുതാതിയുള്ള ഋച്ഛദ ഋധാതുഹോ ഋധാതു ഗത്യർത്ഥത്തിലുള്ള ഋതാം ഋതന്ത ഋകാരാന്ത ധാതുക്കൾ തുതാതിയിൽ വരുന്ന ഋച്ഛധാതു ഗത്തി ഇന്ദ്രിയ പ്രളയ മൂർത്തിഭാവേഷ ഋച്ഛധാതു തുതാതിയിലുള്ള ഋഗത്വ ധാതു പിന്നെ ഋദന്തം ഇതുപോലെ കൃ പൃ ഇതെല്ലാം ഇതിലെല്ലാം എന്ത് വരുന്നു ഗുണോ ലിട്ടി ലിട്ട് വരെ വരികയും ഗുണം വരുന്നു. പൃ അത് സന്നിരിക്കുന്നിടത്ത് ഗുണം വരവരം വന്നു കഴിഞ്ഞാൽ പപരതുഹു. ഇപ്പൊ ഹ്രസ്വം വിധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവണിച്ചു വരും, ഹ്രസ്വം വിധിച്ചില്ലെങ്കിൽ അവിടെ ഗുണം വരും. തൗദാതിക ഋച്ഛേഹേ ഋച്ഛേർ, തൗദാതിക ഋച്ഛേ, അതിന്റെ ഇടയ്ക്ക് എന്താ സന്ധി വരാത്തത്? തൗദാതിക അകാരം വരത്തിൽ ഋകാരമുണ്ട്, സന്ധി എന്താ വരാത്തത്? സൂത്രം ഋത്യക, ഋത്യക ഇങ്ങനെ സന്ധി വന്നില്ലെങ്കിൽ അകത്തിയിടണമെന്നില്ലാലേ എഴുതുമ്പോ? സന്ധി വന്നില്ലെങ്കിൽ എഴുതുമ്പോ അകത്തിയിടണമെന്നില്ലാലേ? അങ്ങനെയുണ്ട്. ചിലപ്പോ നമുക്ക് വായിക്കാൻ സൗകര്യത്തിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെ എഴുതാവുന്നേ ഉള്ളൂ, കാരണം അതൊരു സന്ധിയാണ്. അപ്പൊ ശരിക്കും സംഹിത ഉച്ചരിച്ച് തന്നെ ഉച്ചരിക്കുമ്പോ എപ്പോഴും ചേർത്ത് വെച്ചിരിക്കും, ചേർത്ത് തന്നെ ഉച്ചരിക്കണം നിയമം അനുസരിച്ച്. തോതാധിക ഇറിച്ചതേർ, അവനെ ഇറിച്ചതേർ, അറി എവിടെ നിന്ന് വന്ന്? വിസർഗത്തിന്. അതി തന്നെ അവിടെ എവിടുന്ന് അറി വന്ന്? എന്താ അങ്ങനെ വന്ന അറി? ദാതോർ അറുതാം, അവിടെ എന്ത് സന്ധി വന്നു? ജോലി, രോരിയ, എവിടുന്ന് വന്നു? അവിടെ സന്ധിയില്ല. അവിടെ പിന്നെ എന്താ വന്നത്? അവിടെ രേഫത്തിന് ഋകാരത്തിന്റെ മുകളിൽ എഴുതിയിരുന്നു. രേഫ എങ്ങനെ വന്നു? ധാതോഹ വിസർഗത്തിന്. ഷഷ്ടി ധാതോസു, സകാരത്തിന് സഹിഷു ഒരു വന്നു. ധാതോര് ഋതാം, ഇവിടെ ഋച്ഛത്തി ഋതാം എന്ന് ബഹുവചനത്തിൽ പറഞ്ഞതുകൊണ്ട് ഋച്ഛതി ഒരു രണ്ടെണ്ണമല്ല, ഒന്നുകൂടെ ഉണ്ടെന്ന് ഊഹിക്കുന്നു. ആ ഒന്ന് ഏതാണ്? ഇതിന്റെ അകത്തുണ്ട്. ഏത്? ഋതാതി, തുദാതിയിലുള്ള തുദാതി. ഋതാതി ഭൂവാതിയിലുണ്ട്, അതിനെ എടുക്കാൻ പാടില്ല. അതിനെ ബഹുവനം കൊണ്ട് മൂന്ന് ധാതുക്കളുണ്ടെന്ന് തീരുമാനിച്ച് ഒന്നിനെ പ്രശ്ലേഷത്തിലൂടെ കണ്ടുപിടിച്ച് ആണ് ഋച്ഛതി ഗുണോലിടി. പ്രശ്ലേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഋന്റെ ഫലത്തിൽ ഋ വന്ന് രണ്ടും കൂടെ സവർണ ദീർഘം ചെയ്ത് ഇവിടെ ഋന്നാക്കിയിരിക്കുകയാണ്. അതെങ്ങനെ മനസ്സിലായി? കാരണം ഇവിടെ ഋച്ഛത്തി ഋതാന്ന് ബഹുവചനത്തിൽ പറഞ്ഞു. ബഹുവചനത്തിൽ പറയണമെങ്കിൽ മൂന്ന് വേണ്ടേ? ഒന്നെവിടെ പോയി? അതതിന്റെ അകത്തുള്ളതാണ് പ്രശ്ലിഷ്ട നിർദ്ദേശം. ഏതിനാണോ സ്വരത്തിന് എവിടെയാണോ കാണിക്കും, ഇവിടെ ഋതിനങ്ങനെ കാണിച്ചു. അവഗ്രഹങ്ങളെ ചിഹ്നം ഉപയോഗിക്കുന്നത് അകാരത്തിന് മാത്രമേ ഉള്ളൂന്നുണ്ടോ? എങ്ങ പദാന്താതാതി പൂർവരൂപം വരുമ്പോ, സവർണ ദീർഘം വരുമ്പോൾ അകാരത്തിന് സാധാരണ കാണിക്കുന്നു, ഇവിടെയൊന്നും കാണിക്കത്തില്ല. ഇതൊന്നും സർവ്വസാധാരണമല്ലല്ലോ, അകാര സർവ്വസാധാരണമാണ്. ഇതിപ്പം വ്യാകരണത്തിലെ വ്യാഖ്യാനം കൊണ്ട് വന്നതല്ലേ, ഇതൊക്കെ വ്യാഖ്യാനിച്ച് കണ്ടുപിടിക്കുന്നതല്ല. പപരതുഹു, പപ്രതുഹു, പപരതുഹു. അടുത്ത് പപ്ര ഉസ് എന്നിരിക്കുന്നിടത്ത് എന്തോരും ശ്ര ദൃ പ്രാംഹർസവ ഹർസവും വരുന്ന യുഗമണി വന്നിട്ട് എന്ത് വരുന്നു? പപ്രഹു. അത് വരാത്ത പക്ഷത്തിൽ പപ്ര ഉസ് എന്നിരിക്കുമ്പോ ഋച്ഛത്തിറുതാം ഗുണം വന്ന് രപനം വന്ന് പപരുഹു. അടുത്ത് പൃ ദിത്തു വന്നു അഭ്യാസത്തില് കാര്യങ്ങൾ വന്നു. പാ പൃ ധ വന്നു എട്ട് വന്നു. അത് സേട്ടാണോ എന്നിട്ടാണോ? എന്തുകൊണ്ടാണ് ഇട്ട് വന്നു കഴിഞ്ഞാൽ പാപ്ര ഇട്ട് ധാന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? വർണ്ണം വന്നു, പ്രപരം വന്നു, പാപരിധ എന്ന് പറയുന്നു. പാപരിത ഒറ്റ രൂപേ ഉള്ളൂ, കാരണം ഗുണം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ പാപ്ര അധുസ് അവിടെ എന്ത് സംഭവിക്കും? ശ്രുഹർസുവർസും വന്ന് ഇവണ ചേർന്ന് വന്നു പപ്രഥു. ഹ്രസ്വം വരാത്ത പക്ഷത്തിൽ ഋച്ഛത്തിറുതാം ഗുണം വന്ന് രപരം വന്നു പപരധുഹു. അടുത്ത് പാപ്ര പരത്തിൽ എന്താണ്? ഒരു ശ്രുദൃ പ്രാംഹർസു അഹർസും വന്ന് വികവണിച്ചിരുന്നു വന്ന് പപ്ര. ഇനി അവരാദോഷം ഋച്ഛത്തിറുതാം ഗുണം വന്നിട്ട് അച്ചു പപ്പര പപ്ര പപ്പര അടുത്ത ഉത്തവക്ഷേകം ഇനത്തിലാണ് അച്ചുവഞ്ഞിണത്തി വരുന്നത്. പപ്ര നല്ല നലത്തുമോവാ നിത്യത്ത് വരുമ്പോ എന്ത് വരുന്നു? പപ്പാര. നിത്യത്ത് വരാത്ത വർഷത്തിൽ എന്ത് വരുന്നു? സൂത്രം സൂത്രം ഏത് വരുന്നു? സൂത്രം സർവദാതാർത്ഥ ഗുണന്റെ വരം വന്നിട്ട് പപര. തുവ മകളിൽ ഇട്ട് വരുന്നു എന്ത് വരുന്നു? ശ്രുദ്രാം ഹർസു ഹർസും വന്നു കഴിഞ്ഞാൽ ഇവണിക്ക് വന്നിട്ട് പപ്രിവ പപ്രിമ. ഹർസും വരാത്ത പക്ഷത്തിൽ ഇറച്ചത്തി ഋതാം ഗുണം വന്ന് രപരം വന്നിട്ട് പപരിവ പപരിമ. അതിന്റെ രൂപങ്ങൾ പറയാൻ നല്ല സുഖമാണ്, ഒന്ന് പറഞ്ഞു നോക്കി. പപാര ഇത് പലതായിട്ടാണ് കേൾക്കുന്നത്. പപാര പപ്രതുഹു പപരതുഹു പപ്രഹു പപരുഹു പപരിത പപ്രധുഹു പപരധു പപ്ര പപര പപാര പപര പപ്രിവ പപരിവ പപ്രിമ പപരിമ. അതാണ് സുഖമുണ്ടെന്ന് പറഞ്ഞു. വരൂ, ഉത്തരം പറയുക ആരെങ്കിലും. എന്തുകൊണ്ട് ഇച്ചിർത്തിതാം? കിതിച്ച കിത്തായോണ്ട് എന്ത് വരുന്നു? ഗുണം നിഷേധിക്കുന്നു, അതുകൊണ്ടാണ് ഇച്ചിർത്തിതാം. അതേപോലെ തന്നെ പൃ അതുസ് എന്നിരുന്നു ഹ്രസ്വം വന്നു പപ്ര അതുസ് പപ്ര അതുസ് എന്നിരുന്നപ്പോ എന്തിനു ഇവണിച്ചു വന്നു? ഗുണം വന്നാ പോരെ എന്ന് ചോദിച്ചാൽ കിത്തായോണ്ട് വരുന്നില്ല. വരാത്തുകൊണ്ടാണ് എന്ത് ഋച്ചറിയതാ മരിച്ചത്. എരിച്ചത്തി എഴുതാം വിധിച്ചു കഴിഞ്ഞപ്പോ ഇരിച്ച എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല? യജ്ഞലക്ഷണമല്ല, അടുത്തെന്ത് വരുന്നു? ലുട്ട്. പുറ ഇത് എല്ലായിടത്തും വളരെ സൂക്ഷിക്കേണ്ടതാണ്. ചിലപ്പം ഓർക്കാത്ത ഞാനും അബദ്ധം പറഞ്ഞും അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. എനിക്കെന്തെങ്കിലും തെറ്റു വന്നാലും എന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും, എനിക്കായിരിക്കില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കണം. പൃ ത എട്ട് വരുന്നു. എന്ത് വരുന്നു അടുത്ത്? സർവദാതാർത്ഥ്യോ ഗുണം വന്നു, രപരം വന്നു, പരിത അവിടെ പറയുന്നു. വൃതോവ വൃങ് ബൃംഭ്യാം ഋതന്താച്ച ഇട്ടോ ദീർഘോ വാസ്യ നതുലടി. സൂത്രത്തിന് വൃത്തോന്നേ പറഞ്ഞുള്ളൂ, പക്ഷെ അവിടെ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? വൃങ്ങ് വൃഞ്ഞ് പിന്നെ ഒരു ഋത്, അതെവിടുന്ന് വന്നു? പ്രശ്ലേഷത്തിന്റെ ആവശ്യമില്ല. വൃന്നിരുന്നാൽ തന്നെ എന്ത് വരും? സവർണ ദീർഘം വന്നിട്ട് വൃതഹ എന്ന് വരും. അത് പ്രശ്ലേഷത്തിന്റെ ആവശ്യം അവിടെ. അതുപോലെ സൂത്രം വൃ വന്നു വന്നു പിന്നെ ഒരു ഋ വൃ. ആ വൃ എന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് രണ്ടെണ്ണമുണ്ട്, വൃങ്ങ് വൃഞ്ഞ് രണ്ടെണ്ണം. വൃഞ്ഞ് വരണെ വൃങ് സംഭക്തവും രണ്ടെണ്ണം. അതുകൊണ്ട് പറയുന്നു വൃങ്ങ് വൃഞ്ഭ്യാം ഋതന്താച്ച്. ഋതന്തത്തിൽ നിന്നും പരത്തിലിരിക്കുന്ന ഇട്ടഹ ദീർഘോ ഇട്ടിന് വികല്പമായിട്ട് ദീർഘം. ഇത് ഇട്ടിന് ദീർഘം ഇരിക്കുകയാണ്. അർദ്ധാവിസിട്ട് വലാതെ പ്രകാരം വരുന്ന ഇട്ടിന് ദീർഘം ഇരിക്കുകയാണ്. വൃങ്ങിനൊക്കെ ഉദാഹരണം ഇനി വരും, വരിത വരീത എന്ന് വരും. ഇവിടെ ഇപ്പൊ ഋതന്തത്തിനാണ്. അതിന് വികല്പമായിട്ട് ദീർഘം വരുമ്പം പരീത പരിത രണ്ട് രൂപം വരും. എങ്ങനെയാണ് എന്റെ രൂപങ്ങൾ? അങ്ങനെ രണ്ടായിട്ടല്ല അത് പറയേണ്ടത്, ഒരുമിച്ചാണ്. രണ്ടായിട്ട് പറയാൻ ആർക്കാ പറയാൻ പറ്റാത്ത? ഒറ്റയ്ക്ക് പറഞ്ഞാലും മതി, എനിക്കിത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് വായിച്ചാല് കുഴപ്പമൊന്നുമില്ല. ഇത് ഒന്ന് നോക്കാൻ സമയം കിട്ടാൻ വേണ്ടിയിട്ട് അതിന് നിങ്ങൾ പറഞ്ഞു തീർത്ത്. ഇത് മര്യാദയ്ക്ക് ബൈൻഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. ഇതിൽ നിന്നൊരു പേജ് എടുക്കാൻ തന്നെ എന്ത് പ്രയാസം. ഈ നിങ്ങളെ മുമ്പിലിരിക്കുന്ന പുസ്തകം വായിച്ചപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഈ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ സംശയം ശരിയായിരുന്നു. അപ്പോൾ ആ സംശയം നിങ്ങൾക്കാർക്കും തോന്നുകയാണെങ്കിൽ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ട കാര്യം എന്താ? സംശയമില്ലെങ്കിൽ ആ സംശയം നിങ്ങൾക്കും വരാം, വന്ന ഞാൻ പറഞ്ഞുതരാം. ഏത് അതിനെ കുറിച്ചല്ല, ഈ വൃത്തോവ അത് എന്ന് വെച്ചാ സൂത്രത്തിൽ നിരനുബന്ധ ഗ്രഹണേ സാനുബന്ധസ്യാവി ഗ്രഹണം, അതൊരു വലിയ സംശയമുണ്ട്. ഇതിന് സംശയം വന്ന ഈ താഴെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയിരിക്കുന്നു, വായിച്ചപ്പോഴാണ് എനിക്ക് സംശയം വന്നത്. കേട്ടില്ല. അത് ഇവിടെ തെറ്റിച്ചെഴുതിയിരിക്കുന്നു, ഇനി പറഞ്ഞുതരാം. അതായത് ഇതാണ് ഈ പുസ്തകത്തിൽ ഓരോന്നും എഴുതി വച്ചിരിക്കുന്നതിൻ്റെ കുഴപ്പം. ആൾക്കാരത് വായിച്ചിട്ട് നമ്മൾ ഉറപ്പാക്കാതെ പറയുന്നത് ശരിയല്ലല്ലോ. സിദ്ധാന്തമതിയിൽ അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് ആശയക്കുഴപ്പമുണ്ടാക്കും. ബ്രിഞ്ഞ് രണ്ട് ധാതുവിനും കാണിക്കാണ്ട് ബിർ എന്ന് കാണിച്ചു. പരത്തിൽ ഇറുത്തോ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. പക്ഷെ ഇവിടെ മൊത്തത്തിൽ ഇവിടെ വ്യാഖ്യാനത്തിൽ വേറെ രീതിയിൽ എഴുതിയിരിക്കുന്നു. താഴെ വ്യാഖ്യാനത്തിന് സൂത്രത്തിനൊന്നും കുഴപ്പമില്ല. വൃ ഋ അതാണ് ഇവിടെ അത് വിശദീകരിച്ച കൊടുത്തിട്ടുണ്ട്. വൃ ഋ ദീർഘം വരുമ്പോ ബൃ എന്ന് പറയുന്ന നിരനുബന്ധകമായി കാണിച്ചിരിക്കുന്നു. അപ്പൊ മൃങ്ങനെയും മൃങ്ങനെയും എടുക്കാം. പിന്നെ മറ്റു ചില കാര്യങ്ങളും അവിടെ ഉണ്ടാവും, നോക്കുക ആവശ്യമുള്ളതല്ല. ദീർഘദന്തമായതുകൊണ്ട് ഇവിടെ വികല്പമായിട്ട് ഇട്ടിന് ദീർഘം വന്നു. അടുത്ത് പൃ ഇട്ട് സ്യ പരീഷ്യ പരീക്ഷ അത് ദീർഘം വരുമ്പോൾ പരീക്ഷ്യതി പരീക്ഷ്യതി പരീക്ഷ്യതി പരീക്ഷിത പരീക്ഷിത പരീക്ഷ്യന്തി പരീക്ഷ്യന്തി ലോട്ടിൽ ലട്ട് പോലെ തന്നെ കൂടുതൽ ലോട്ടിന്റെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അഭ്യാസത്തിൽ എന്തോരും അർത്തിപ്പിപ്പർത്തി വെച്ച് വരുന്നു, അഭ്യാസത്തിന് ശേഷം എന്ത് വരുന്നു, ഗുണം വരുന്നു. ഗുണം വന്നു കഴിഞ്ഞാൽ എന്തോരും പി പരുത്തു പിപ്പർത്തു എന്ന് വരുന്നു. പിപ്പർത്തു പിന്നെ താതങ് വരുമ്പം പി അവിടെ ഉദ്ദോഷ്ടപൂർവസ്യ ഊത്തു വന്ന് രബരം വന്ന് ഹരിജ ദീർഘം വന്ന് പിപൂർത്താത് പിപൂർത്താം പി അവിടെ ഉദ്ദോഷ്ടപൂർവസ്യ ഒന്ന് പിപുര് അതു പിപുരതു ദീർഘം വരുന്നില്ല. പി പുര് ഹി അവിടെ എന്തോരും ഹരിജ ദീർഘം വരും. പിപൂർ ഹി പിപൂർത്ത ദീർഘം വരും ഹരിജ പിപൂർത്തം ദീർഘം വരുന്നു. പിപൂർത്ത പി പൃ ആനി എന്ത് വരുന്നു പിപരാണി പിപരാവ ഗുണം വരുന്നു. അപ്പൊ അങ്ങനെ രൂപങ്ങൾ പിപുരത് പിപുരാണ്. എന്തുകൊണ്ട് ദോഷ്ടി പിപരത്തു അല്ല പിപുരത് പിപൂർഹി പിപൂർത്ത പിപൂർത്തം പിപൂർ പിപരാണി പിപരാവ പിപരാമ. ലങ്ങിന് വരുമ്പോൾ അതിന് എളുപ്പമാണ്. ആ പൃ പൃ അഭ്യാസത്തിൽ എന്ത് വരുന്നു അർത്ഥിപ്രവൃത്തി വശിത്വം മുന്നര വരുമെന്ന് ഹലാതിശേഷം വന്ന് ആ പി പൃ സി തീ ഗുണം വന്നിര വരം വന്ന് ഹലാതിശേഷം തീലിരച്ച വന്നു. രേഖത്തിന്റെ പരത്തിൽ തകാരിക്കും എന്ന് വരുന്നു ഹൽഞാഭ്യോ ദീർഘാസുസ്യവൃത്തം ഹൽ ആ പീപ്പാര് ആ പീ പൂ പൂ അല്ല പാ ഗുണം വന്നു. ആ പീപ്പാര് ഇവിടെ ഊ വരുന്നില്ല. പിന്നെ എന്തുവരും ഗുണം വന്നു ആ പ ആ പീ പര്. അതായത് അഭ്യാസത്തിൽ അർത്ഥിപ്രവൃത്തി വശിത്വം വന്നു. അത് കഴിഞ്ഞ് പെറു എന്നുള്ളിടത്ത് സാർവധാതാർത്ഥ്യ ഗുണം വന്നു. രബരം വന്നു. രബരം വന്നുകൊണ്ട് പലത്തിലിരിക്കുന്ന തകാരത്തിന് ലോപം വന്നു. അന്തിമ രേഖത്തിന് എന്ത് വരുന്നു അപ്പൊ എന്ത് വരുന്നു അപിപഹ എന്ന് വരുന്നു. ആ പി പൃ താമെന്നുള്ളിടത്ത് ഉദ്ദോഷ്ടപൂർവസ്യ ഹരിജ അപ്പൊ എന്ത് വരുന്നു അപിപൂർത്താം. ജി എന്നിടത്ത് എന്ത് വരുന്നു സിജഭ്യസ്ത ഫിലിപ്യസ്ത ജ്യൂസ് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു ജ്യൂസിച്ച ഗുണം വരുന്നു. അപ്പൊ എന്ത് വരുന്നു ആ പീ പരു അഭിപരുഹു. മധ്യവർഷേകവനത്തിലും ഹൽങ്ങാഭ്യോ ദീർഘാവൃത്തങ്ങൾ പ്രകാരസ് ലോപിച്ചു പോയി. ഈ ലോപിച്ച് ആ പീ പാര് ഗുണം വരുന്നുണ്ട്. അപിപഹ അപി പൂർത്തം അപി പൂർത്ത ആപി പൃ അമ്മന്നിടത്ത് എന്ത് വരുന്നു? ഗുണം. അപിപരം അപിപൂർവ അപിപൂർവ. അപ്പൊ എങ്ങനെയുള്ള രൂപങ്ങൾ? അപിപരുഹുവാണ്. എന്തുകൊണ്ട്? ജുസിച്ച ഗുണം വന്നുകൊണ്ട്. വിധിലിങ്ങില് ശ്ലൂ വരുന്നുണ്ട്. ശ്ലോ ദ്വിത്വം വന്ന് അഭ്യാസത്തിൽ അർത്ഥി വിവർത്തി ശൈത്വം വന്ന് രവരം വന്ന് കലതിശേഷം വന്നു പി പൃ യാത്ത് ഗുണം വരില്ലാതുകൊണ്ട് എന്ത് വരുന്നു? ഉത് ഓഷ്ടിപൂർവസ്യ ഉത്വം വന്നു ഹരിജ ദീർഘം വന്നു പിപൂര്യാത് പിപൂര്യാത് പിപൂര്യാതാം പിപൂരിഹു. അവിടെ എന്ത് വന്നു? ജേർ ജ്യൂസ് വന്നു ഉസ്യപദാന്താകുന്നു യാ ഉസ് യാസ് സകാരം പോയി യാ ഉസ് എന്നിരിക്കും. എന്ത് വരുന്നു? അപ്പോ പിപൂരിഹു ആയില്ല പി പിപൂര്യാഹ പിപൂര്യാതം പിപൂര്യാം പിപൂര്യാവ പിപൂര്യാം. ഇവിടെ അഭ്യാസത്തില് ഇത്വം വരുന്നു, അഭ്യാസത്തിന്റെ പരത്തിലെറുകന് ഉത്വം രപരം വരുന്നു, ഗുണം വരുന്നില്ല. യാസുടെ കിത്ത് പൃ ആശയങ്ങൾ പൃ യാ എന്നിരിക്കുന്നിടത്ത് എന്തോരും ഉദ്ദോഷ്ടപൂർവസ്യ ഹരിചതുർഗം വന്നിട്ട് പുര്യാത് പുര്യാസ്ഥാം പുര്യാസു പുര്യഹ പുര്യാസം പുര്യാസം പുര്യാസു പുര്യാസു. ലുങ്ങിൽ വരുമ്പം ആ പൃ എട്ട് വരുന്നു, സിച്ച് വരുന്നു, ഈട്ട് വരുന്നു, തീ വരുന്നു. ഇതശ്ശികാരിൽ ഉപയോഗിച്ചു എട്ടിന്റെ പരത്തില് ഈട്ടിരിക്കുമ്പോൾ എന്ത് വരുന്നു? ഇടവീട്ടി സിച്ച് ലോപിച്ചു പോകുന്നു. ആ പൃ ഈത്ത് എന്നിരിക്കുമ്പോൾ സിജുവൃദ്ധി പരസ്യമേതേഷു. ആ പാരി ഇവിടെ ആ പൃ എട്ട് സിച്ച് എന്നിരിക്കുമ്പോൾ വൃതത്വ വരേണ്ടതാണ്. എന്തുകൊണ്ട്? വൃതന്ധത്തിന്റെ പരത്തിലിരിക്കുന്ന എട്ടിന് ദീർഘം വരണം. പക്ഷെ അത് വന്നാൽ ഇവിടെ ശരിയാകത്തില്ല, രൂപശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നു സിജിച്ച പരസ്യമദേശു അത്ര ഇടോ ന ദീർഘ. പരസ്യമതത്തിൽ സിച്ച് പരവരിക്കുമ്പോൾ എട്ടിന് ദീർഘം വരുന്നില്ല. അതുകൊണ്ട് അപാരി ആ പൃ സിച്ച് ഇട്ട് ആ പൃ ഇട്ട് സിച്ച് പൃ ഇട്ട് സിച്ച് എന്നിരിക്കുന്നിടത്ത് സിജിച്ച സിജുപ്രതി പരസ്യമേതേഷു സിജിച്ച പരസ്യമദേഷു രണ്ടും ഒരുപോലെയാണ്. സിജിച്ച പരസ്യമദേഷു എന്ന് പറയുന്നത് ഇട്ടിന് ദീർഘത്വം നിഷേധിക്കുന്നു. സിജിച്ച വൃദ്ധി പരസ്യമദേഷു എന്ന് പറയുന്നത് വൃദ്ധി വിധിക്കുന്നു. അപ്പോൾ ആ പാരി സി താം ഷത്തുഷ്ടത്വം അപാരിഷ്ഠാം എന്ന് വരുന്നു. അപ്പോ അപാരിഷു എല്ലായിടത്തും ഇട്ട് വരുന്നു, എന്നാൽ ദീർഘം വരുന്നില്ല. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ, പുതിയതായിട്ടൊന്നും വരുന്നില്ല. അപാരീഹി അപാരിഷ്ടം അപാരിഷ്ട അപാരിഷം അപാരിഷു. അടുത്ത റിങ്ങില് എട്ടിന് വിറുത്തോ വാ വികല്പമായിട്ട് ദീർഘം വരുന്നു. ദീർഘം വരുന്ന പക്ഷത്തിൽ എന്ത് വരുന്നു? അപരീഷ്യ ദീർഘം വരാത്ത പക്ഷത്തിൽ അപരീഷ്യ അപരീഷ്യ അപരീഷിതം അപരീഷിതം അപരീഷ്യൻ അപരീഷ്യൻ അപരീഷ്യ അപരീഷ്യ അപരീഷിതം അപരീഷ്യത അപരീഷ്യം അപരീഷ്യ അപരീഷ്യാവ അപരീഷ്യാവ അപരീഷ്യാമ അപരീഷ്യാമ.